ദുഃഖിപ്പിച്ച അയമപി ദൃശ്യത്തെ സസൂദുഷ ഇതി തു അസൈവ പ്രപഞ്ച മുഖാസ്രത് പർണധ്വത് വാഹ ഭ്രട്. കിപ്പിച്ച എന്ന് പറയുന്ന ഒരു സാമാന്യ സൂത്രം സർവധാതുക്കളിൽ നിന്നും വരുന്നു. ഉപതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉപസർഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ നിന്നും വരും? കർമ്മബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം മുമ്പ് വന്ന ഒരു സൂര സസ്സുദിഷദ്രുഹദ്രുഹയുജവിധിതീരാജാം ഉപസർഗേ വിക്യുപ്പ്, അവിടെ ഒരു കിപ്പ് വിരിച്ചു. അതെന്തിനാ? ഏത് ധാതുവിൽ നിന്നും ഈ സൂത്രപ്രകാരം കിപ്പ് വരാമെങ്കിൽ, ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരാമെങ്കിൽ, പിന്നെ ഈ സൂത്രത്തിൻ്റെ ആവശ്യം എന്താണ്? ഇതനുസരിച്ചാണ് ഉപനിഷത്തല്ല ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്തോ? എന്താ സമാധാനം? ശരിയായ സമാധാനം എന്താണ്? നമുക്ക് തന്നെ അറിയാം, ആവശ്യമില്ല. ആ ഒരു സൂത്രത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു സൂത്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് രണ്ടും ഒരാളെ നിർമ്മിച്ചത്, രണ്ടും പാണിനി മഹർഷിയുടെ സൃഷ്ടിയാണ്. അപ്പോൾ അത് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ടെന്ന് പറയുന്നു, തത്സുദിഷൈതി തു അസൈവ പ്രപഞ്ച ഗ്രന്ഥവിസ്താരം ഇത് തന്നെ. എന്നാൽ അതൊരു സമാധാനമാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അതൊരു സമാധാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഒരു പ്രപഞ്ചമാണ്, വിസ്താരമാണ്, ഗ്രന്ഥ വിസ്താരമാണ്. അത്രയും മനസ്സിലാക്കുക. അതില്ലെങ്കിലും ഈ കിപ്പെന്നുള്ള സൂത്രപ്രകാരം വന്നിട്ട് ആ രൂപങ്ങളെല്ലാം ശ്രദ്ധിക്കാമെന്ന് ചുരുക്കം. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്തിനു പാണിനി അങ്ങനെ എന്ന് ചോദിച്ചാൽ ശരിക്കും ഉത്തരം കിട്ടത്തില്ല. കാരണം മാത്രാലാഭ പുത്രലാഭം എന്നല്ലേ പറയുന്നത്. മാത്രലാഭം കൊണ്ട് പുത്രലാഭം പോലെയാണെങ്കിൽ പിന്നെ ഇതിനകത്തും വലിയൊരു സൂത്രം ഉണ്ടാക്കി അത് മനുഷ്യനെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തി പഠിക്കുന്ന കിപ്ച പോരെ എന്നൊന്ന് ചോദിക്കരുതെന്ന്. ഈ നിക്കിപ്പിച്ചയുടെ ഉദാഹരണം പറയുന്നു, ഉഖാസ്രത്. ശ്രംസുധ്വംസു അവശ്രംസനെ തെറിച്ചു പോവുക. ഉഖായഹ ശ്രംസത്തെ ഉഖ വറചട്ടി, വറക്കുന്ന ചട്ടി, വലിയ പാത്രം, നെല്ലും മറ്റും വറക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പൊരി ചാടിപ്പോകും പുറത്ത് മലര്. അതിനാണ് ഈ പറയുന്നത് ഉഖാസ്രത്, വറക്കുമ്പോൾ ചാടിപ്പോകുന്നു. ഉഖായാഹ ശ്രംസത്തെ, ഇപ്പം ശ്രംസ ധാതുവാണ്, അലോഹിതരെ എങ്ങനെ വരും? ഉഖ ബാക്കിയാ എനിക്ക് കേൾക്കേണ്ടത്. നസി പഞ്ചമി എന്തുകൊണ്ട് ഉഖായാഹ? ഇത് കർത്താവുമല്ല കർമ്മവുമല്ല, അങ്ങനെയാണെങ്കിൽ ഷഷ്ടി വരും. എവിടെയും ഷഷ്ടി കയറി പറയരുത്, ഇത് അപാദാനമാണ്, അതുകൊണ്ട് പഞ്ചമി. ശ്രംസിൽ നിന്ന പരത്തിൽ കിപ്പ് വന്നു കഴിഞ്ഞാൽ കിപ്പ് വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാം? കിപ്പിലപ്പകാലം പോകുന്നു, കകാരം പോകുന്നു, ഇക്കാരം ഉച്ചാരണാർത്ഥം, വകാരവും പോയി, സൂത്രം ഒന്നുമില്ല. പക്ഷെ കൃത് അന്തമായി ഉഖ നസി ശ്രംസില് കിപ്പ് വന്നു കഴിഞ്ഞാൽ പഴയ സൂത്രം വരും. നമ്മൾ പഠിച്ചതാണ് അത് തന്നെ. ശ്രംസ് മുമ്പ് പഠിച്ച സൂത്രം പഠിച്ച ഹലന്തത്തിൽ അനിതിദാം അനിതിദാം ബുദ്ധായ എന്താണ് വൃത്തി? അലന്താനാം അനിതിദാം അങ്കാനാം ബുദ്ധായ നസ്യ ലോപദസ്യ ശ്രംസ് ഹലന്തമാണ്. ഇതില്ല ഇതിൽ ശ്രംസിൽ ഉപധയിലുണ്ട് നകാരം. നകാരത്തിനൂടെ അനുസ്വാരം വന്നിരിക്കുകയാണ്. അതും പഠിച്ചിരുന്നു. നകാരജൗ അനുസ്വാര പഞ്ചമോ ഝരിധാതുഷു ബാക്കി ഒക്കെ അറിഞ്ഞിരിക്കുന്നു. നല്ലതാ. നകാരത്തിന് അനുസ്വാരം വന്നുകൊണ്ട് അതിൽ പോകുന്നു. ഇപ്പൊ ശ്രംസ് എന്ന് പറഞ്ഞ എന്തായി? എന്തായി? സ്രസ് അനുസ്വാരം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? സ്രസ് ഉഖ സ്രസ് ഉഖസ്രസ് എന്നിരുന്നു പഴയ സൂത്രം വന്നതാണ്. അസു ശ്രംസ് ധംസ് അഹു ശ്രംസ് സൂത്രം വസു ബാഹു വസു ശ്രംസ് സുശ്രംസ് കഴിഞ്ഞ് പിന്നെ അടുത്തേതാണോ? ധംസ് ദഹ വൃത്തി സാന്തവസന്ത സംസാദേശ്ച ദഹസ്യാ പദാന്തേ പദാന്തേ. ഇവിടെ കിപ്പ് വന്നു, കൃതന്തമായി, കൃത സമാസസ്റ്റ പ്രവൃത്തി സഞ്ജ സുപ്പിന് ലോകം വന്നു. സൂത്രം സൂത്രം അതാണ് സുപ്പിൻ ലോകം വരുന്നത്. പോയോ? സുബോധാതു പ്രാതിപതിയോ സ്വപ്ന ലോകം വന്നു. ഏകദേശ വികൃതം അനന്യവത് പുനഃപ്രാതിപസഞ്ജ സ്വാദുത്പത്തി ഉഖാ സു വന്നു. ആ സുവിന് ലോകം വന്നെങ്ങനെ? ഇവിടെ ഇപ്പൊ പ്രത്യേകോപേ പ്രത്യേകലക്ഷണം പദസഞ്ജ പദാന്തത്തിൽ സകാരം. സകാരത്തിനാണ് എന്ത് വരുന്നത്? എന്ത് വന്നത്? വസുസ്രം ശുദ്ധം അനുഡഹാം ദഹ. അത് സുപ്പ് വന്നു. സുബന്ധമായതുകൊണ്ടാണ് സകാരത്തിന് ദകാരം വന്നു. ദകാരം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും, രണ്ട് രൂപം വരും. അപ്പൊ എന്നങ്ങനെ ഉഖാസ്രാത്ത് ഉഖാസ്രദ് ബാക്കിയെല്ലാ പ്രക്രിയയും നേരത്തെ പഠിച്ചാണ്. അങ്ങനെയാണ് എന്റെ രൂപങ്ങൾ. രൂപങ്ങൾ പഠിച്ചാണ് അറയ്ക്കാതെ മടിക്കാതെ പറയുക. ഉക കേട്ടില്ല? സംശയമുള്ളതുകൊണ്ടാണ് പതുക്കെ പറയുന്നത്. ജോത്സ്യനെ പോലെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ധരിക്കത്തക്ക രീതി പറയുക. ആ മുഖാസുരസ് ഉറപ്പിച്ചു പറഞ്ഞ സംശയം. പദാന്തത്തിൽ എന്ത് വരത്തുള്ളൂ? സകാരത്തിന് തകാരം വരും. മുഖാസുരസ് ഔ എന്നുള്ളത് പദസഞ്ജയല്ല. എന്തുകൊണ്ടാണ് പദസഞ്ജ ഇല്ലാത്തത്? സർവനാമസ്ഥാനമാണ്. ഏ സൂത്രപ്രകാരം സുഡന്നമും സഹസ്യ. അപ്പൊ അവിടെ പദസഞ്ജ വരത്തില്ല. അപ്പോ മുഖ ഇതൊക്കെ പഴയ കാര്യം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയാം. മുഖാസ്രത് മുഖാസ്രസൗ മുഖാസ്രസഹ ആസ്രസം മുഖാസ്രസൗ മുഖ ബാക്കി മുഖ സ്രസഹ. എന്താ സംശയിക്ക? മുഖാസ്രസ മുഖാസ്രദ്ഭ്യാം അവിടെ വരും. പദസഞ്ജയുണ്ട്. വസുസംസുദ്ധംസ്വനുഹാം ദഹ സദ്ഭി അങ്ങനെ പോകും. നിന്ന് പർണാധ്വംസതേ പർണത്തിൽ നിന്ന് വീഴുന്നത്. പർണാധ്വംസതേ പർണത്തെ ധ്വംസിക്കുന്നതെന്നുമുണ്ട്, അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പർണത്തിൽ നിന്ന് ധ്വംസിക്കുന്ന എന്ന് വെച്ചാൽ അവിടെ തെറിച്ചു പോകുന്നത്, വീഴുന്ന എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണ് കൂടെയൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ആ ഉപബോധമാണെങ്കിൽ പ്രകാരം വരും. അതല്ലേ, ഉപബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കർമ്മബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം വരാം. അതുകൊണ്ട് ഉപബോധം ഇരുന്നാൽ ഉപബോധമാണെങ്കിൽ പ്രകാരം സമാസം വരും. സൂത്രത്തില് എല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ധാതുവിൽ നിന്ന് കിപ്പ് വരുമെന്നേ പറഞ്ഞുള്ളൂ. ഉപബോധമുണ്ടെങ്കിൽ വരും. വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സമാസം വരും. ഇവിടെ എല്ലായിടത്തും സമാസം എന്താണ്? ഗതികാരക ഉപദാനം പൃഥ്വീസ സമാസവചനം പ്രാഗുസ്പത്തെ. അപ്പൊ ഇവിടെ പൂർവ്വത്തിൽ എന്തിരുന്നാലും വരും. ഏത് കാരക ഇരുന്നാലും സമാസം ഉപബോധം അതിങ്ങി പ്രകാരം സമാസം വരും. മാത്രമല്ല, സ്വബുത്പന്നമാകുന്നതിന് മുമ്പാണ് വരുന്നത്. അപ്പൊ വേറെ സൂത്രമൊന്നുമില്ല. ഉപബോധം അതിങ്ങി പ്രകാരമേ ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ്? സുബന്ധേന സമസ്യത്തെ. പർണത്തിന് പലാശമെന്നും അർത്ഥമുണ്ട്, ഇലയെന്നും അർത്ഥമുണ്ട്. ഇവിടെ ഇലയെന്നാണ് പറയുന്നത്. ഇനി പലാശമാണോ എന്ന് അറിയാൻ വയ്യ. അങ്ങനെ പറയുന്നു. പിന്നെ പർണധ്വത് കാറ്റെന്നർത്ഥം പറയുന്നുണ്ട്, വായു. അങ്ങനെ അർത്ഥം പറയുന്നു. പർണത്തെ ധ്വംസിക്കുന്നത് അപ്പൊ അത് കർമ്മമാവും. അപ്പോ പർണധ്വംസ് പരത്തിൽ കിപ്പ് വന്നു, ലോപിച്ചു. ഇവിടെ എന്ത് വരുന്നു? സമാസം വരുന്നു. സുപ്പ് ലോപിച്ചു. ജഗതീശ്വരം അനന്യവത്വം പരിസഞ്ജം സ്വാതന്ത്ര്യത്തിൽ വീണ്ടും സുലഭിക്കുന്നു. അനിതാലോപദായിക്കുന്ന ഇപ്രകാരം ധ്വംസന നകാരം ലോപിച്ചുപോയി. സകാരം അന്ത്യത്തിലിരിക്കുന്നുണ്ട്. ധ്വംസു വന്നു, ധകാരം വന്നു, ജസ്സു ചേർത്തും പർണധ്വത് ധ്വം എന്നുള്ള അനുസ്വാരം പോയി. വഹ ബ്രട്ട് വഹാത് ഭ്രംസ്യത്തെ എന്നാണ്. വഹാത് ഭ്രംശ്യതി ഭ്രശ്യതി വഹദ്ഭ്രശ്യതി എന്നാണ് വിവാദിയിൽപ്പെടുന്ന ധാതുവാണ്. ഭ്രശ അവസംസനെ തെറിച്ചു പോവുക, വീഴുക. വാഹം കുതിര, വാഹ വാഹ കുതിരയിൽ നിന്ന് വീഴുന്നവൻ ഭ്രശ്യതി ദിവാദിയിലാണ്. അനുഭവിക്കുന്ന എങ്ങനെ വരും? ഭ്രശ് ഉപോധാദിങ്ങി സമാസം വാഹം ഭ്രശ് സുപ്പുലോപിച്ചു. വാഹബ്രശ് കൃതസമാസ പ്രാദേശം ഞാൻ വീണ്ടും സു വന്നു. വാഹബ്രശ് സുസുലോപിച്ചു. വാഹബ്രശ് എന്തോരുന്നോടെ വാഹബ്രശ് പ്രശബ്രശ്രജരാജ്രജാം ഷ വാഹ ബ്രാഷ് എന്നിടത്ത് ജസ്തും ചർത്തും ഒന്ന് വാഹ ബ്രഡ് വാഹ ബ്രഡ് ബാക്കി രൂപങ്ങൾ വാഹ ബ്രസവും വാഹ ബ്രസ വാഹ ബ്രസം വാഹ ബ്രസവും വാഹ വാഹ ബ്രസ വാഹ ബ്രഡ്ഭ്യം ബ്രഡ്ഭ്യം വാഹ തീർന്നു. അവിടെ സൂത്രം വന്നു. വാഹബ്രഡ് സു എന്നിടത്തെ സൂത്രം വന്നു. ഡഹ സി ധുട്ട് ഡഹ സി ധുട്ട് വാഹബ്രാഡ് ധ വന്നാൽ സൂത്രം വരുന്നു. അത് വന്നാ പിന്നെ സൂത്രം വരുന്നു. ഖരിജപ്രകാരം ധകാരത്തിന് എന്തുവന്നു? വീണ്ടും പൂർവ്വത്തിലിരിക്കുന്ന ഡകാരത്തിന് വന്നു, ഖരിജ വന്നു. ഇപ്പൊ വഹബ്രു അങ്ങനെ വരുന്നു. അതൊരു രൂപം. പിന്നെ ഇത് വരാത്ത പക്ഷം സിദ്ധുട്ട് വരാത്ത പക്ഷം പിന്നെ മൂന്ന് രൂപം ചർത്തവും വരുന്ന സു ഇരിക്കുമ്പോ ചർത്തവും വരുന്ന ഒരു ബ്രാഡ്സു വന്നിരിക്കുന്നത് ബ്രാഡ്സു. പിന്നെ എന്താണ് വികല്പമായിട്ട് സിദ്ധുട്ട് വരുമ്പോ രണ്ടും ചേർത്തും വന്നിട്ട് ഒരു രൂപ, അങ്ങനെ മൂന്ന് രൂപ. ബ്രഡ് സു ബ്രഡ് സു ബ്രഡ് സു എല്ലാം ബ്രഡ് ചുരുക്കത്തിൽ പറഞ്ഞു. ബ്രാഡ് അങ്ങനെ വന്നു വന്ന് എന്ത് ചെയ്തു? ധന് ചർത്തം വന്നു, പൂർവത്തിനും ചർത്തം വന്നു. ഇപ്പൊ എന്തായി? ൊട്ടു വരാത്ത വർഷം വരാത്ത വർഷത്തിൽ ഖരിച്ച വരുന്നു. രണ്ട് രൂപം ഒന്നുകൂടെ വേണ്ടതാണുണ്ട്. ഖരിജ വികല്പമല്ല, അടുത്ത് വരുന്നത് സുപ്യജാതോ നിനിഷ്ഠില്ലി. അജാത്യർത്ഥേ സുപി ധാതോർ നിനിസ്യാച്ഛില്യദ്യോത്യെ ഉഷ്ണഭോജി ഭോജി ശീതഭോജി അജാതോക്യം ബ്രാഹ്മണ ബ്രാഹ്മണാൻ ആമന്ത്രയിത താച്ഛില്യം ഉഷ്ണം ഭുങ്ക്തേ കദാചിത്. താച്ഛില്യത്തിന് നേരത്തെ സൂത്രം വന്നു, ഏതാണ് കറിഞ്ഞോ ഹേതു താച്ഛിന്യ ആലുനോമിയേഷൻ കറിഞ്ഞിൽ നിന്ന് ടപ്രത്യം വരുന്നു. താച്ഛില്യത്തിന് ഒരുപാട് സൂത്രങ്ങളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ആക്കിയേ തച്ചീല തദ്ധർമ്മ തത്സാധു കാരിഷ് ഒരു സൂത്രമുണ്ട്. അവിടെ തച്ചീലാർത്ഥത്തിൽ ഒരുപാട് പ്രത്യയം വരും. തിരുൻ വരുന്നു, ഷാകൻ വരുന്നു, ഒരുപാട് പ്രത്യയങ്ങൾ വരുന്നു. അപ്പോൾ ഈ തച്ചീലാർത്ഥത്തിൽ ധാരാളം പ്രത്യയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിനി. ഈ സൂത്രത്തിൽ വിധിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അജാത്യർത്ഥെ സുപി. ഉപപദം ഇരിക്കുന്നത് സുബന്ധമാവാം, പക്ഷെ ജാത്യർത്ഥമായിരിക്കരുത്. ജാത്യർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാദി ശബ്ദങ്ങളായിരിക്കും. ബ്രാഹ്മണ ക്ഷത്രിയ ജാതിവാച ശബ്ദങ്ങളായിരിക്കും. ജാത്യർത്ഥേ സുപി. ജാത്യർത്ഥമായ സുപ്പിരിക്കാൻ പാടില്ല. ധാതുഹോ നിനി. ധാതുവിൽ നിന്ന് നിനി വരുന്നു. താച്ഛില്യദ്യോത്തി. താച്ഛില്യദ്യോത്തി എന്നതിന് പറഞ്ഞു എന്താണ്? മുമ്പ് പറഞ്ഞപ്പോഴും ഇതുപോലെ പറഞ്ഞു. മുമ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞു. എന്തുകൊണ്ടാണ് ദ്യോത്യം എന്ന് പറഞ്ഞു? അവിടെയും പറഞ്ഞു. എന്തുകൊണ്ട് ദ്യോത്യം എന്ന് പറഞ്ഞു? മുമ്പ് പറഞ്ഞു. അതായത് കർത്തരികൃത്. കർത്തൃത്വങ്ങളെ ഏതർത്ഥത്തിൽ അവരേണ്ടത്? കർത്തരി. ഇവിടെ അധികമായിട്ട് എന്ത് വരുന്നു? തച്ചിന്റെ അർത്ഥം ദ്യോത്യം. അതും ദ്യോതിപ്പിക്കുന്നു. ഇവിടെ തന്നെ എന്താണ്? ഉഷ്ണം ഭുങ്ക്തേ തച്ചീല. ഉഷ്ണം ഭുക്തും ശീലമസ്യ. ഇങ്ങനെയൊക്കെ വിഗ്രഹിക്കുന്നു. ഇവിടെ നോക്കുക, അലൗകിക വിഗ്രഹം എങ്ങനെ ആയിരിക്കും? ഉഷ്ണ ഭുജ് പരത്തിലെന്താണ്? നിനി. നിന്നിയിൽ എന്താ ശേഷിക്കുന്നത്? ഇൻ പ്രത്യം. ഇൻ ശേഷിക്കും. ഇവിടെ ഉഷ്ണം എന്ന് പറയുന്നത് ജാതിവാചക ശബ്ദമല്ല, ജാതിയാണ് ഉപപദം. ഇപ്പോ ഉഷ്ണ ഭുജ് നിനി ഇൻ ഭുജ് ഇൻ നിനിക്ക് ആൾദാസഞ്ഞ എന്തുവരുന്നു? ഭുജിനെന്തുവരുന്നു? എന്തുവരുന്നു? പുഗന്ധലകു ഉപദേശിച്ച ഭോജിയൻ സമാസം വന്നു. സുപ്പുലോപിച്ചു ഉഷ്ണ ഭോജൻ പ്രാതിസഞ്ജ സ്വദത്വത്തി ഉഷ്ണ ഭോജൻ സു എന്നുവരുന്നു. സുലോപിക്കുന്നു ശൗച ഉദാദീർഘം സുലോഭം നകാരളവും ഉഷ്ണഭോജീ ഉഷ്ണഭോജനോ ഭോജന ഉഷ്ണഭോജനം ഭോജനോ ഭോജന ഭോജന ഉഷ്ണ ഭോജിഭ്യം ഭോജിപി വരുന്നു. ഉഷ്ണഭോജീ ചൂടുള്ള സാധനങ്ങൾ ഭക്ഷിക്കുന്ന ചിലർക്ക് സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ പറയും ശീതഭോജി ശീതം ഭോക്തം ശീലം അസ്യ ശീത മസ് ഭുജ് നിനി ഇൻ പുകന്തലവേസ് ഉണം. സമാസം വരുന്നു, സുപ്പുലോപിക്കുന്നു, പ്രാദേശിക വരുന്നു, ഉഷ്ണ ഭോ ശീത ഭോജൻ പരത്തിൽ എന്ത് വരുന്നു? സു സുലോഭം നഗാർലോഭം സൗച വൃദ്ധാതീർണ സുലോഭം നലവും ശീതഭോജി ശീതഭോജനവും. ഇവിടെ പറഞ്ഞു താച്ഛില്യത്തിൽ നിനി വരണമെങ്കിൽ പൂർവത്തിൽ ജാതിവാചക ശബ്ദം വരാൻ പാടില്ല. അതാണ് അജാതു കിം ബ്രാഹ്മണാൻ ആമന്ത്രയിത ബ്രാഹ്മണാൻ ആമന്ത്രയിതും ശീലം അസ്യ ശ്രാദ്ധത്തിനും മറ്റും ബ്രാഹ്മണന്മാരെ ക്ഷണിക്കുന്നത് സ്ഥിരം സ്വഭാവമായിട്ടുള്ളവൻ ബ്രാഹ്മണാൻ ആമന്ത്രയിത. ഇവിടെ ബ്രാഹ്മണൻ ജാതിവാച ശബ്ദമാണ്, ഉപപദമാണ്. ഇവിടെ നിനി വരാൻ പാടില്ല. ആമന്ത്രയിത ആ പൂർവത്തിലുള്ള മത്രിഗുപ്ത ഭാഷണി മത്രി ഇതിതോന്നും ധാതോഹോ മന്ത്ര ചുരാതി സൂത്രം സത്യാപാശരൂപ ഈണാതൂല ശ്ലോക സേന ലോമ ത്വച വർമ്മ വർണ്ണ ചൂർണ ചൂരാദിഭ്യോ നിച്ച്. എങ്ങനെ? അവസാനം വരെ ഒരാളെ എത്തിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വീണുപോയി. എന്തുവരുന്നു? മന്ത്ര നിച്ച് മന്ത്രി എന്നായി. ബ്രാഹ്മണാനാം ആമന്ത്രി ബ്രാഹ്മണാനാം ആമന്ത്രി. ഇവിടെ വരുന്ന പ്രത്യയം എന്താണ്? മന്ത്രിയുടെ തരത്തിൽ വരുന്ന ത്രിൻ പ്രത്യയമാണ്. അതായത് ഇനി വരും ആക്കിയേ തച്ചീല തദ്ധർമ്മത്തസാധുകാരിഷോടെ താച്ഛില്യത്തിൽ ത്രിൻ പ്രത്യയം വിധിക്കും. കുറേയധികം പ്രത്യയങ്ങൾ വിധിക്കും, ത്രിൻ്റെ വിധിക്കും. അതിവിടെ വരും. താച്ഛില്യ അർത്ഥം തന്നെ, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജാതിവാചക ബ്രാഹ്മണ ശബ്ദം മുമ്പിലിരിക്കുന്നു. അതുകൊണ്ട് ത്രിൻ വരും. അപ്പോ ആ നേരത്തെ എങ്ങനെ ഇരിക്കുന്നു? മന്ത്രി സാധു സേട്ടാണോ അനട്ടാണോ എന്ന് നോക്കണം. സേട്ടോ അനട്ടോ? സേട്ട് ധാതു മത്രി നിജന്തമല്ലേ, സേട്ടല്ലേ. അപ്പം മത്രി തിരിച്ചെന്നിരിക്കുമ്പോൾ എന്തോ ആർദാതു സേട്ട് വലാതയ പ്രകാരം ത്രിന്നെന്ത് വരും? എട്ട് വരും. അപ്പം മത്രി ഈത്ര മത്രി ഈത്ര എന്നിവിടുത്തെ ഏതുവരും പഠിച്ചത്? മത്രി ഈത്ര എന്നിവിടുത്തെ ഏത് വരുന്നു? സൂത്രം സർവധാതു ആർദാതയോ ഗുണം വരും. കാരണം മത്രി ഈ തൃന്നിരിക്കുമ്പോൾ തൃനെന്തോരും ആർദാതവും ശേഷം ആർദാതു സിട്ട് വരാതെ ഇട്ട് വന്ന് പൂർവത്തിന് സർവധാതു ആർദാതവും ഗുണം വരുമ്പോൾ ഈക്ക് ഗുണം വരും. ഗുണം വന്ന അയ്യാദേശം വന്ന് മന്ത്രയിത മത്രി മന്ത്രമായല്ലോ. എന്തോ നിന്ദാതു മന്ത്രയിത്ത അവിടെ ശരിയായി. മന്ത്രയിത്ര ഇവിടെ അലോഹ വിഗ്രഹം ഇങ്ങനെ വരുമെന്ന് നോക്കണം. ബ്രാഹ്മണാൻ ആമന്ത്രയിതാന്നാ പറഞ്ഞു. അപ്പൊ ആരെയാണ് ആമന്ത്രണം ചെയ്യുന്നത്? ബ്രാഹ്മണന്മാരെ. അപ്പൊ ബ്രാഹ്മണന്മാരാരാണ്? കർമ്മം. അപ്പൊ ഇവിടെ അലോഹ വിഗ്രഹം ഇങ്ങനെ വരും? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരുമെന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നത്? കർത്തൃകർമ്മണോഹോ കൃതി. ഇതൊരു കൃത്താണ്. കൃതന്ധത്തിന്റെ യോഗത്തിൽ പൂർവത്തിൽ കർമ്മത്തിന് ഷഷ്ടി വരണം. പക്ഷെ അതിനെ നിഷേധിക്കുന്ന ഒരു സൂത്രമാണ് ന ലോകാവ്യനിഷ്ഠ ഖലർത്ഥ തൃനാം. അതിൽ പറയുന്ന ഇതാണ് ഇവിടെ ആവശ്യമുള്ളത്. തൃൻ പ്രത്യയത്തിന്റെ യോഗത്തിലാണെങ്കിൽ കർമ്മണി ഷഷ്ടി വരത്തില്ല. കർമ്മണി ദിതി തന്നെ. ഇത് അലോകിയ വിഗ്രഹത്തിലാണ് ഈ വ്യത്യാസം. ഇപ്പൊ ബ്രാഹ്മണാൻ ആമന്ത്ര ഇതാന്ന് പറഞ്ഞാൽ കർത്തൃകർമ്മണോ കൃതി പ്രകാരം ബ്രാഹ്മണ ശബ്ദത്തിന് എന്തുവരേണ്ടായിരുന്നു? ഷഷ്ടി. പക്ഷേ അതിനെ നിഷേധിക്കുന്ന സൂത്രം ന ലോകാവ്യ നിഷ്ഠ ഖലർത്ഥ തൃനാം. തൃന്റെ യോഗത്തിലാണെങ്കിൽ അത് വരത്തില്ല. അപ്പൊ പിന്നെ എന്തുവരും? ദ്വിതീയ. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? ബ്രാഹ്മണ ഷഷ്ടിയ ശസ് ആമന്ത്ര ഇത ഇത്ര വരെ നമ്മളിപ്പോ ചെയ്തല്ലോ. ആമന്ത്ര ഇത്ര അപ്പോ ഇവിടെ എന്തുവരുന്നു? കൃതസമാസ്യ പ്രാദേശിക സ്വാതുത്പത്തി സുലോഭം ഏകദേശ ഇവിടുന്നത് പുനഃപ്രാദിവസഞ്ജ ബ്രാഹ്മണ ആമന്ത്രയിത ബ്രാഹ്മണ ആമന്ത്രയിത് അവിടെ എന്തുവരും? ബ്രാഹ്മണ ആമന്ത്ര എന്നിടത്ത് അകസവണ ദീർഘ ബ്രാഹ്മണ അവിടെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഇങ്ങനെ സമാസം വരേണ്ടിടത്ത് പൂർവത്തിൽ ബ്രാഹ്മണാൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ജാതിവാചകം വന്നുകൊണ്ട് സമാസം ഇവിടെ ഇത് വരുന്നില്ല. എന്താണ്? നിനി വരുന്നില്ല. അതിനാണ് കൂടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. നിനി വരുന്നില്ല. പകരം എന്ത് വരുന്നു? ജാതിവാചക ശബ്ദമുണ്ട്. തച്ചിന്റെ അർത്ഥത്തിൽ എന്ത് വരുന്നു? തൃൺ വരുന്നു. ബ്രാഹ്മണരെ ആമന്ത്രണം ചെയ്യുന്ന ശീലമായിട്ടുള്ളവൻ എന്തുവരുന്നു? ഇവിടെ ബ്രാഹ്മണാൻ ആമന്ത്രയിത എന്ന് പറയുന്നു. സമാസം വരുന്നില്ല. സമാസം വരെ ഞാൻ പറഞ്ഞെങ്കിലും അത് വരുന്നില്ല. ഇവിടെ ഈ പ്രത്യുദാഹരണം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി? ജാതിവാചകമായ ശബ്ദം പൂർവ്വത്തിൽ വന്നു കഴിഞ്ഞാൽ നിനി വരത്തില്ല, മറിച്ച് തൃൺ വരുന്നു. ഇപ്പൊ ബ്രാഹ്മണാൻ ആമന്ത്രയിത എന്ന് വരുന്നു. അല്ല, സമാസം വരുന്നില്ലല്ലോ. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ വിഭക്തിയെ കുറിച്ച് ചിന്തിച്ചത് എന്താണ്? ഷഷ്ടി. അതായത് ഇവിടെ കർമ്മൻ വരേണ്ടാണ്. കർമ്മത്തിൽ കർത്തൃകർമ്മണോ കൃതി പ്രകാരം ഷഷ്ടി വരേണ്ടാണ്. പക്ഷെ ഷഷ്ടിയെ നിഷേധിച്ചു. ഏത്? ലോക അവിയ തൃണാം പ്രകാരം നിഷേധിച്ചു. ഷഷ്ടി വരുന്നത് തന്നെ സമാസം വരുമ്പോഴല്ലേ ഉള്ളൂ. ഷഷ്ടി വരുമെന്നുള്ളത് ചോദ്യം സമാസം വരുമ്പോഴല്ലേ ഉള്ളൂ. അതോ അല്ല, ഇവിടെ എങ്ങനെ പ്രയോഗം വന്നു? ബ്രാഹ്മണാനാം ആമന്ത്ര ഇതാന്നല്ലേ വരേണ്ടത്. ബ്രാഹ്മണാൻ ആമന്ത്ര ഇതാന്നിങ്ങനെ വന്നു ചോദ്യം വരും. ബ്രാഹ്മണാനാം ആമന്ത്രയിത എന്ന് പറയേണ്ടത് എന്തുകൊണ്ട്? കർമ്മണി ഷഷ്ടി വരണം, കർമ്മമാണ് അല്ലേ? അപ്പൊ അത് വരുന്നില്ല. ഷഷ്ടി വരേണ്ടതാണ് കർത്തൃ കർമ്മണോഹോ കൃതി. കർത്താവിനും കർമ്മത്തിനും വരാം, അതിന് എന്തു വരുന്നു? സമാസം ചേർന്നിട്ടുള്ള കൃതന്തം ചേർന്ന് സമാസം ചെയ്യുമ്പോഴല്ലേ വരുള്ളൂ അല്ല? അങ്ങനെ കൃതന്തം കൃതി വന്നിട്ട് സമാസം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. ഷഷ്ടി അല്ല, അങ്ങനെയല്ല. ജഗത സൃഷ്ട കൃഷ്ണസ്യ കൃതി, അവിടേക്ക് എന്താണ് കർത്തരി കർമ്മണി ഷഷ്ടി വന്നിരിക്കുന്നു, സമാസമില്ല. സമാസം വരണമെന്നില്ല, നിത്യമല്ലല്ലോ സമാസം, വികല്പമല്ലേ. നിത്യം സമാസമാണെങ്കിലേ നിത്യം വരത്തുള്ളൂ. പിന്നെ ഇനി സമാസം വരേണ്ടിടത്തും പ്രതിപദ വിധാന ഷഷ്ടീന സമസ്യതെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാസങ്ങളെ നിഷേധിക്കുന്ന സൂത്രങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇവിടെ ഇപ്പോ ബ്രാഹ്മണാനാം ആമന്ത്രയിത എന്നെന്തുകൊണ്ട് പ്രയോഗിച്ചില്ല? അതിന് സമാനം പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് നിനി വന്നില്ല? അതിന് സമാനം പറഞ്ഞത് ജാതിവാചക ഉപപദമായതുകൊണ്ടെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകളൂടെ ഉണ്ട്. പിന്നെ വേറൊന്ന്, താച്ചില്യം ഉഷ്ണം ഭുങ്തേ കദാചിത്. ഇവിടെ കദാചിത് ഭുങ്തേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശീലമല്ല, ഇനി വരുന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കുറച്ച് ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ നമുക്കിപ്പോൾ അത്രയും പ്രാധാന്യമുള്ളതല്ല, നമുക്കങ്ങൂടാ. അടുത്തു വരുന്നതുകൂടെ ഒന്ന് നോക്കാം. കർത്തരുപമാനേ ഉപപദാർത്ഥ കർത്ത പ്രത്യാർത്ഥസ്യ കർത്തുഹു ഉപമാനം. ഇതൊരു പ്രധാനമുള്ളതും അർത്ഥം മനസ്സിലാക്കാൻ ഉപയോഗമുള്ളതുമാണ്. ഉഷ്ട്ര ഇവ ക്രോശതി ഉഷ്ടക്രോശി. ഇവിടെ സൂത്രം എന്താണ് പറയുന്നത്? കർത്തരുപമാനേ, ഉപപദമായിരിക്കുന്ന കർത്താവായിരിക്കണം, അത് ഉപമാനമായിരിക്കണം. ഉപമാനത്തെ എങ്ങനെ തിരിച്ചറിയും? ഇവണ് എന്തിന്റെ ഉപമാനമായിരിക്കും? ഇവിടെ വരാൻ പോകുന്ന കർത്തരിയിലാണല്ലോ പ്രത്യേകം വരുന്നത്, ആ കർത്താവിന്റെ ഉപമാനമായിരിക്കണം. ഉദാഹരണം, ഉഷ്ട്ര ഇവ ക്രോശതി, ഉഷ്ട്രത്തെ പോലെ ക്രോശിക്കുന്നു. അപ്പൊ ക്രോശതി എന്ന് പറയുന്ന ഒരു കർത്താവാണ്, ഏതോരുത്തം കരയുന്നു. ഉഷ്ട്രെന്ന് പറഞ്ഞ ഒട്ടകം, അതിനെ പോലെ കരയുന്നു. അപ്പൊ ക്രോശതി എന്ന് പറയുന്ന ഒരു കർത്താവാണ്, അതിന്റെ ഉപമാനമായി ഇവിടെ വേറൊരു കർത്താവ് ആര്? ഉഷ്ട്ര. അതുബോധമിരിക്കുന്നു. ഇവിടെ എന്താണ്? കർത്തകർമ്മണോ കൃതി വരും, ഉഷ്ണം കർത്താവാണല്ലോ. പലോകിക്കലും എങ്ങനെ വരും? ഉഷ്ട്ര നസ് കുറിശ് കുറിശ് ആഹ്വാൻ നേ രോദനേച്ച കുറിശ് കുറിശ് എന്ത് വരുന്നു? നിനി വരുന്നു. ഉഷ്ട്ര ഇവയുടെ ആവശ്യമില്ല, ഇവ ഉപമാനത്തെ കാണിക്കാനാണ്. അലോ ഗ്രഹത്തിൽ അത് വേണ്ട. ഉഷ്ട്ര നസ് കുറിശ് നിനി വന്നു, സമാസകാര്യങ്ങളെല്ലാം വന്നു, ഉഷ്ട്ര കുറിച്ച് ഇൻ, ഉഷ്ട്ര കുറിച്ച് ഇൻ, കുറിച്ച് ഇന്നടുത്ത് എന്ത് വരുന്നു? പുകന്തല വിസുഗുണം വന്നു. ഉഷ്ട്രക്രോശിൻ, ഉഷ്ട്രക്രോശിൻ. സൗ ച ഉദാദീർഘം വന്നു. ഉഷ്ട്രക്രോശി, ഉഷ്ട്രക്രോശിനോ. ഉഷ്ട്രക്രോശി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഉഷ്ട്രത്തെ പോലെ ആക്രോശിക്കുന്നവനാണ്, ഒട്ടകത്തെ പോലെ ബഹളം ഉണ്ടാക്കുന്നവനാണ് ഉഷ്ട്രക്രോശി. വേറെ ഉദാഹരണം കൊടുക്കുന്നു, ദ്വാംക്ഷൈവ രൗതിരു ശബ്ദേ രൗതി. ദ്വാംക്ഷ എന്ന് പറഞ്ഞ കാക്ക, കാക്കയെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നു. ചിലർ നല്ലവണ്ണം പാട്ടൊക്കെ പാടുമ്പോൾ അവരെ കുറിച്ച് പറയും എന്താണ് ദ്വാംക്ഷരാവി എന്ന് പറയും. ഞാനൊക്കെ പാടിക്കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും, ദ്വാംക്ഷ രാവി എന്ന് പറയും. ദ്വാംക്ഷ ഇതുപോലെ തന്നെ അങ്ങസ് ഒരു മിനിയിൽ എന്ത് വരുന്നു? ഇൻ. ഒരു ഇന്നെന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? വൃദ്ധി. ആവാദേശം രാവിൻ, ദ്വാംക്ഷരാവിൻ. സു ദ്വാംക്ഷരാവി, ദ്വാംക്ഷ രാവി, രാവിണവും രാവിണഹ, രാവിണം രാവിണ രാവിണ. അതുപോലെ തന്നെ ഉഷ്ട്രക്രോശി, ക്രോശി ക്രോശി. നൗവാണോ നൗവാണോ? അടുക്കുപ്പാണ് വായപ്പി വരൂ, എന്തുകൊണ്ടില്ല? അട്ടിൽ വരൂ, വരൂ. അപ്പൊ എങ്ങനെ വരും? ഉഷ്ട്രക്രോശി, ക്രോശിനൗ, ക്രോശിന. ഇവിടെ പറയുന്നു അത്തച്ചില്യാർത്ഥം ജാത്യർത്ഥം ച സൂത്രം. കാരണം പൂർവ്വസൂത്രത്തിൽ നിനി വിധിച്ചു, ഇതിലും നിനി വിധിച്ചു, എന്തിനാ രണ്ട് പറയുന്നു? ഈ രണ്ടാമത് വീണ്ടും വിധിച്ചതുകൊണ്ട് താച്ചില്യം ഇല്ലെങ്കിലും നിനി വരാം. ഇവിടെ ഇത്രയല്ലേ പറഞ്ഞല്ലോ, ഉഷ്ട്ര ഇവ ക്രോശല് തച്ചിയിലാന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ പൂർവ്വത്തിൽ ജാതിവാച ശബ്ദം ഇരുന്നാലും വരാം. കർത്തരിക്കും, കർത്തരുപമാനം എന്ന് പറഞ്ഞു. പൂർവ്വത്തിലിരിക്കുന്ന ഉപമാനം കർത്തൃവാചമായിരിക്കണം. അപൂപാൻ ഇവ ഭക്ഷയതി മാഷാൻ. ഇവിടെ പൂർവ്വത്തിലിരിക്കുന്ന എന്താണ്? അപൂപാൻ കർമ്മമാണ്. മാഷത്തെ ഭക്ഷിക്കുന്ന, അപ്പം ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കുന്നു. അപൂപാൻ ഇവ ഭക്ഷയതി. ഇവിടെ പൂർവ്വത്തിൽ കർത്തരുപമാനമില്ല, പക്ഷെ ഇവിടെ ഉള്ള ഉപമാനം ഏതാണ്? കർമ്മണി ഉപമാനമാണ്. അപ്പോൾ ഇത് വരത്തില്ല. ഉപമാനേക്കും ഉഷ്ട്ര ക്രോശതി, ഇവിടെയും ഇനി വരത്തില്ല. എന്തുകൊണ്ട്? ഉപമാനമില്ല. സമീ മലയാളത്തില് കർത്താവിന്റെ ഉപമാനം കർത്താവാണെങ്കിൽ പോലും അതിന് ദ്വിതീയ വിഭക്തി ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിൽ ഇത് രണ്ടിന് ഷഷ്ടി വരുന്നതുകൊണ്ടായിരിക്കാം അല്ലേ? എങ്ങനെ? അലൗകിക വിഗ്രഹത്തിൽ രണ്ടിന് ഷഷ്ടി വരുമല്ലോ, അതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ ഈ പ്രശ്നം വന്നത് അല്ലേ? ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞു, ചന്ദ്രൻ പോലെ എന്നുള്ള എന്റെ അടുത്ത് ചന്ദ്രനെ പോലെ എന്നായിപ്പോയല്ലോ. അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അല്ലേ? രണ്ടിന് ഷഷ്ടി അല്ലേ സംസ്കൃതത്തിൽ? ആയിരിക്കാം, അങ്ങനെ വരാം. ചന്ദ്രൻ പോലെ എന്ന് പറയത്തില്ലല്ലോ മലയാളത്തിൽ, അതായിരിക്കും മലയാളത്തിൽ അങ്ങനെ വന്നത്.